കഴിഞ്ഞ ദിവസം സീതുക് എന്നാണ് പഠിച്ചത്. ശസ്ചോടി എന്ന് പറയുന്ന സൂത്രം എന്താ പറഞ്ഞത്? ശകാരത്തിന് ഛകാരം വിധിക്കുന്നു. ചെയ്യന്റെ പരത്തിലുള്ള ശകാരത്തിന് ഛകാരം ഛത്തു വിധി. അത് നമ്മൾ ഉദാഹരണം എഴുതി. എന്തായിരുന്നു ഉദാഹരണം? ശസ്ചോടി. ശസ്ചോടിക്കുള്ള ഉദാഹരണം എഴുതിയത് കശ്ചിത് സീത സകാരത്തിന് സകാരം. ബാക്കിയെല്ലാം സിതുക്കെന്ന് പറയുന്നത് ഛത്വം വിരിക്കുന്നതല്ല, പക്ഷെ അത് ശകാരം പരവിരിക്കുമ്പോൾ തുക്ക് വിരിക്കുന്നുണ്ട്. അവിടെയും ഈ സൂത്രം പ്രവർത്തിക്കും, ശസ്ചോടി പ്രവർത്തിക്കും. ഇവ രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. മറ്റടത്ത് നേരിട്ട് ഛത്വം വരുന്നു, ഇവിടെ തുക്ക് വന്നിട്ട് ഛത്വം വരുന്നു. അപ്പൊ അതില് നമ്മൾ സൻ ശംഭു എന്നുള്ള ഉദാഹരണം എടുത്ത് സനു ശംഭു എന്നിരുന്നു, ഇവിടെ തുക്ക് വിരിച്ചു. തുക്കെന്ന് പറയുന്നത് കിത്തായതുകൊണ്ട് അവിടെ വരും ആദ്യം തൊട്ട് അകിലും. ഇവിടെ തുക്കിലെ കകാര വിത്താണ്, അതുകൊണ്ട് കിത്തായി ഉപകാരം ഉച്ചാരണാർത്ഥം പോയി ശേഷിക്കുന്ന ത്. അത് ഏതിനാണോ വിരിക്കുന്നത്, കിത്താണെങ്കിൽ അതിന്റെ പൂർവത്തിൽ വരും, ടിത്താണെങ്കിൽ പരത്തിൽ വരും എന്ന് പറഞ്ഞു. ഇവിടെ കിത്തായതുകൊണ്ട് പൂർവത്തിൽ വരുന്നു, പരത്തി വരുന്നു. കിത്തായതുകൊണ്ട് ഇവിടെ പരത്തി വരുന്നു, ടിത്താണെങ്കിൽ പൂർവത്തിൽ വരും. അപ്പൊ ഇവിടെ എങ്ങനെ വരുന്നു? സന്നു ഇത്രയും അടുത്ത് വന്നു, നകാര തകാര ശകാരങ്ങൾ അടുത്തടുത്ത് വന്നു. ഇപ്പൊ ശകാരവും തകാരവും അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? അത് വരും. ഇവിടെ തകാരത്തിന് ജലാഞ്ജസ്വ അന്ത്യം വരാമോ എന്ന് നമ്മൾ സംശയിച്ചു, പക്ഷെ വരത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? സീത്തുക്ക് വന്നിട്ട് വന്നൂടെ, സ്തോസ്റ്റുനസ്തു വരാവൂ. എന്തുകൊണ്ട്? ക്രമമനുസരിച്ച് തിരുപ്പാതിയിൽ പ്രവർത്തിക്കാവും. അപ്പൊ ഇവിടെ ക്യൂവിൽ ആദ്യം നിൽക്കുന്ന ആള് പ്രവർത്തിക്കുന്നു. അപ്പൊ സീത്തുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്യൂവിൽ ആദ്യം നിൽക്കുന്ന ആരാണ്? സ്തോസ്റ്റുനസ്തു. അതിനെ പ്രവർത്തിക്കാൻ പറ്റും. സീത്തുക്ക് വന്നതിന് ശേഷം പിന്നെ ആരാണെന്ന് നോക്കണം. അപ്പോ ജലാഞ്ജസ്വ അന്ത്യ വരാമോ നമുക്ക് സംശയിക്കാം. വന്നാല് രൂപവ്യത്യാസമൊന്നും വരത്തില്ല, രൂപമൊക്കെ ശ്രദ്ധിക്കും, പക്ഷെ അത് വരത്തില്ല. അപ്പൊ അടുത്ത് വരുന്ന സോസ്നോസ്തു വരുമ്പോ എന്തുവരും? തകാരത്തിന് ചകാരം വരും. അങ്ങനെ സന്നച്ച് ശബ്ദം ഇവിടെ ഒരക്ഷരം കൂടുതലായിട്ട് വന്നു, തകാരം. അത് പിന്നെ ചകാരമായി വീണ്ടും പൂർവത്തിൽ നകാരം ഇരിക്കുന്നുണ്ട്. മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, അത് തന്നെ വീണ്ടും വരും. പിന്നെ പൂർവ്വ പരങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. സ്തോസ്നശുവിന് പ്രവർത്തിക്കുക. അപ്പൊ സ്ഥലം വെച്ച് ശംഭു എന്ന് വന്നു. ഇങ്ങനെ ഒരു രൂപം ഇത് എവിടുന്ന് കിട്ടിയതാ? ഹിരണ്യകശിപു. അതിനുശേഷം എഴുതിയിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് എവിടുന്ന് കിട്ടി ഈ രൂപം? രാജനെന്നാണ് എഴുതിയിരിക്കുന്നത്. രാജന എന്ന് മാത്രമേ ഉള്ളൂ, ഉറപ്പാണോ? ഇവിടെ എഴുതിയിരിക്കുന്ന രാജനെ എന്നാണ്. രാജന എന്നാണോ അതോ അതിന് ശേഷം എന്തെങ്കിലും ഉണ്ടോ? ഈ രാജന എന്ന് പറയുന്ന ശബ്ദം എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ബാക്കിയുള്ളത് കൂടെ കിട്ടിയാലേ ഇത് പറയാൻ പറ്റും. രാജന എന്ന് പറയുന്ന ശബ്ദം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതിനുശേഷം എന്താണ് ആ ശ്ലോകം മൊത്തം എഴുതണം അങ്ങനെ ഉള്ളിടത്ത്. എന്നാല് അതെന്താണെന്ന് പറ്റും, അതിനുശേഷം എന്തായിരിക്കുന്നു, അത് ഏത് ഭക്തി എന്നൊക്കെ അറിയും. രാജന എന്നിരുന്നു കഴിഞ്ഞാൽ രൂപം മനസ്സിലാവണം. മനസ്സിലാവുന്നില്ല, അത് എനിക്ക് മനസ്സിലാവുന്നില്ല. മൊത്തം എഴുതിക്കൊണ്ടുവരണം. അപ്പൊ ഇവിടെ എന്തു വരുന്നു? സഞ്ഞ് ച് എന്നിടത്ത് വീണ്ടും എന്ത് ചെയ്ത് സോചന വെച്ചു. സഞ്ഞ് ച് ശംഭു. പിന്നെ നോക്കേണ്ടത് ഷഷ്ഠോടിയാണ്. അപ്പോ ഷഷ്ഠോടി വരുമ്പോ നോക്കണം അത് സ്തോസ്തുവിന് മുമ്പ് വരുമോ അതേ പിമ്പ് വരുമോ? പിമ്പ് വരും. എന്തുകൊണ്ട്? ക്രമം അനുസരിച്ചാണെങ്കിൽ ശരി, പിമ്പ് വന്നു. അപ്പൊ എങ്ങനെ വന്നു? സാഞ്ഞിച്ച് ശാക്കിച്ച വന്ന് സാഞ്ഞിച്ച് ചമ്പു എന്നു വന്നു. സാഞ്ഞ് ചമ്പു എന്ന് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇപ്പോ അധികമായിട്ട് വന്ന ഏത് ശബ്ദമാണോ? ചാച്ച കൂടുതലായി വന്നു. ആഗമം അധികം വന്നാണ്. അത് ലോപിച്ചു. കാരണം അടുത്ത സൂത്രം വരുന്നത് എന്റെ മുമ്പില്. ഷഷ്ഠോടിക്ക് മുമ്പിൽ വരുന്നു, ഖരിജയ്ക്ക് തൊട്ട് മുമ്പിൽ. ജരോ ജരി സവർണേ ഹലാപരസ്യ ജരോ വാലോപ സവർണേ ജരി. അതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ജരഹ ജരി സവർണേന്നാണ്. ജരഹ എന്ന് പറയുന്നത് ഷഷ്ഠി എന്തുവാണ് അപ്പൊ മനസ്സിലാകാം. അതിനാണ് കാര്യം സംഭവിക്കുന്നത്. ഇവിടെ പൂർവ്വത്തിൽ നിന്ന് ലോപം എന്ന് പറയുന്ന വരുന്നുണ്ട്. അപ്പൊ ജരഹ ലോപഹ വായും വരുന്നുണ്ട്. അപ്പൊ വാ ലോപഹ ത്രിപാദിയിലെ സൂത്രമാണ്. ഇതും അവസാനം വരുന്നതാണ്. എട്ടാം അധ്യായത്തിൽ നാലാമത്തെ 65-ാമത്തെ അവസാന ഭാഗത്ത് വരുന്ന സൂത്രമാണ്. ജരിന്റെ പരത്തിൽ ജരിന് ലോകം വരും. ഹല്ലിന്റെ പരത്തിലിരിക്കുന്ന ലോകം വരും. പരത്തിൽ സവർണമായ ജരിയിരിക്കുന്നു. അതില് ഹല്ല് നമുക്കറിയാം വ്യഞ്ജനങ്ങൾ. പൂർവ്വത്തിൽ വ്യഞ്ജനം വേണമെന്ന് ചുരുക്കം. അതിന്റെ പരത്തിലിരിക്കുന്ന ജരിനാണ് ലോകം വരുന്നത്. സവർണമായ ജരിയിരിക്കുന്നു. ജരെന്ന് പറയുമ്പോൾ ശേഷസരു വരെയുള്ള വർണ്ണങ്ങൾ. ഇവിടെ എങ്ങനെയായിരിക്കുന്നു? സ ഞ ച ഛ എന്നിരിക്കുന്നു. അപ്പൊ ലോകം വരേണ്ടത് ചകാരത്തിനാണ്. അപ്പൊ അതിന്റെ പൂർവ്വത്തിൽ ഹല്ലിരിക്കണം, ഞക്കാരമുണ്ട്. ലോകം വരേണ്ടത് ചകാരം, അതിന്റെ ഫലത്തിൽ സവർണമായ ഝരിപ്പെട്ട വർണ്ണമായിരിക്കണം. അപ്പോ പരത്തിലിരിക്കുന്ന ചകാരമാണ്, അത് പൂർവത്തിന്റെ സവർണമാണോ എന്ന് പരിശോധിക്കും. അപ്പൊ സവർണമാണോ എന്ന് പരിശോധിക്കുന്ന ഏത് സൂത്രം കൊണ്ടാണ്? തില്യാസി പറയുന്ന സവർണം. അപ്പോ പരത്തിലിരിക്കുന്ന ഛ എന്ന് പറയുന്നത് പൂർവത്തിലിരിക്കുന്ന ചകാരത്തിന്റെ സവർണമാണ്. എന്തുകൊണ്ട്? പരത്തിലിരിക്കുന്ന ഛായുടെ സ്ഥാനവും പ്രയത്നവും സമമാണ്, പൂർവത്തിലിരിക്കുന്ന ചായ്ക്ക് സമമാണ്. അപ്പൊ പൂർവത്തിലിരിക്കുന്ന ചായയുടെ സ്ഥാനം എന്താണ്? പ്രയത്നം, സ്പൃഷ്ടം, സ്പൃഷ്ടം, പ്രയത്ന സ്പർശം. പരത്തിലിരിക്കുന്നതിന് നോക്കുക, അതിന്റെ സ്ഥാനം താലു, പ്രയത്നം. അപ്പൊ രണ്ടും സവർണങ്ങളായി. അപ്പൊ ചകാരത്തിന്റെ പരത്തിൽ സവർണമായ ചകാരം ഇരിക്കുന്നുണ്ട്. പൂർവത്തിലെ ചകാരം ലോപിക്കാം ഈ സൂത്രം അനുസരിച്ച്. അതിന്റെ പൂർവത്തിൽ ഹല്ലുമുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് നിമിത്തം പറയുന്നുണ്ട്. പൂർവത്തിലൊരു നിമിത്തം വേണം ഹല്ല്. ഏതാണോ ലോപിക്കേണ്ടത് അതിന്റെ പരത്തിലൊരു നിമിത്തം വേണം അത് ചരി. അത് ഒത്തുവന്നു. അപ്പൊ മധ്യത്തിലിരിക്കുന്ന ചകാരം ലോപിക്കും. അവിടെ ആവശ്യമായി വന്നത് തുല്യാസി പ്രയത്നം സവർണം. ലോഭമാണ് ഇവിടെ വിധിച്ചിരിക്കുന്നത്. ലോഭം വിധിക്കുമ്പോ സൂത്രം വരും. അദർശനം ലോപഹ വരും. ലോഭം എന്താണെന്ന് അറിയണ്ടേ? അദർശന ലോഭ എന്ന് പറയുന്നത് എന്ത് സൂത്രമാണ്? സത്യാസൂത്രമാണ് വന്നിട്ട് പറയും. എന്താണ് ലോഭം എന്ന് പറയും? ഈ സൂത്രം തന്നെ ലോപം വിരിക്കുകയാണ്. അമ്മിന് തസ്യ ലോപയുടെ ആവശ്യമൂടെ ഇല്ല. ഈ ലോപം എന്താ വിരിക്കുന്നത്? ഈ സൂത്രം എന്താ വിരിക്കുന്നത്? ലോപം വിരിക്കുന്നു. പിന്നെ വേറെ തസ്യ ലോപ എന്ന് പറയുന്നത് എന്താ ലോപാന്റെ ആവശ്യം? ഈ സൂത്രപ്രകാരം എന്ന് വരും ചകാരം പോലും. ഇത് വിധിസൂത്രമാണ്, വിരിക്കുന്നത് ലോപം. ലോപം ഇരിക്കുന്ന വേറെ ഏതൊക്കെ സൂത്രം പഠിച്ചിട്ടുണ്ട്? ലോപ സകലസ്യ ഹലി സർവേഷ ഏതത്തദോഹോ, പിന്നെ രോരി, പിന്നെ ഹലി സർവേഷം, പിന്നെ ഇനിയുണ്ടൊന്ന് തസ്യ ലോപ. അതിന്റെ ഏറ്റവും എളുപ്പമുള്ള സൂത്രം അതുപോലെ ഒരു സൂത്രമാണ് ഇതും. എന്ത് വിധിക്കുന്നു? ലോപം വിധിക്കുന്നു. അപ്പൊ ആദർശൻ ലോപം വന്നിട്ട് പറയുന്നതാണ് ലോപം വിധിക്കുന്ന സൂത്രങ്ങൾ. ലോപം വിധിക്കുന്ന സൂത്രങ്ങളിൽ പെടുന്നതാണ് ഏത്? തസ്യ ലോപം. ഇവിടെ സൂത്രഭാരമാണ് ലോപിക്കുന്നത്. കാരണം ഇവിടെ നേരിട്ട് ലോപം വിധിക്കുകയാണ്. തസ്യലോപ എന്ന് പറയുന്ന ഏതിനാണ് ലോപം വിധിക്കുന്നത്? ഇത്ത് സഞ്ജ വിധിച്ചു കഴിഞ്ഞാൽ അതിന് ലോപം വിധിക്കുകയാണ്. ഇത് നേരിട്ട് ആ വർണ്ണത്തിനങ്ങ് ലോപം വിധിക്കുകയാണ്. ഇപ്പൊ രണ്ടും എവിടെയാ പ്രവർത്തിക്കുന്നതെന്ന് വേർതിരിച്ച് മനസ്സിലാക്കും. ലോപം വിധിക്കുന്ന കൂട്ടങ്ങളിൽ നമ്മൾ പഠിച്ചതിൽ അതും പെടുന്നു. ആദ്യം അതാ പഠിച്ചത് തസ്യലോപ, പിന്നെ ലോപ ശാകല്യസ്യ ഏതത്തോ സുലോഭഗോനി സമാസികരി രോരി ഹരി സർവേഷം. ഇതെല്ലാം ലോപം വിധിക്കുന്നതാണ്. അതുപോലെ ഒരു സൂത്രം കൂടെ ഒന്ന് ലോപം വിധിക്കുക. ലോപം വിധിക്കുക ഒരുപാട് സൂത്രങ്ങളുണ്ട്, വളരെയധികം സൂത്രങ്ങളുണ്ട്. ഇതെന്ത് ചെയ്യുന്നു? നേരിട്ട് ആ വർണ്ണത്തിന് ലോപം വിധിക്കുന്നു. അത് ഓരോ നിമിത്തങ്ങൾ വെച്ച് ലോപം വിധിക്കും. ജലിന്റെ പരത്തിൽ ഹല്ലിന്റെ പരത്തിൽ അങ്ങനെയും പറയാം. ജരിന്റെ പരത്തിൽ ജരു വന്നു കഴിഞ്ഞാൽ പൂർവ്വ ജരിന്റെ ഒപ്പം വരും, സവർണമായ ചരു. പക്ഷേ ഒരു നിയമം അതിന്റെ പൂർവ്വത്തിൽ ഹല്ലൂടെ ഇരിക്കും. അപ്പോ ഇവിടെ എന്ത് ചെയ്യും? ചകാരം ലഭിച്ചു. പക്ഷേ ഇവിടെ പറഞ്ഞു എന്താണ്? ഹലഹ പരസ്യ ജരു വാലോപഹ, വികല്പമാണത്. അതുകൊണ്ട് ലോപിക്കുന്ന ഒരു രൂപം വരുമ്പോൾ എങ്ങനെയിരിക്കും? സഞ്ഞ് ചമ്പു. ലോപിക്കാത്ത രൂപം വരുമ്പോൾ സഞ്ഞ് ചമ്പു. അങ്ങനെ രണ്ട് രൂപം വരുത്. ചക്കാരൻ ലോപിക്കുന്ന രൂപം ഒന്ന്, ചക്കാരൻ ലോപിക്കാത്ത ഒരു രൂപം. രണ്ട് രൂപം വരും. സഞ്ചരിച്ച് ശംഭു, സഞ്ചരിച്ച് ശംഭു. ഇപ്പോ ഇവിടെ ഏതൊക്കെ സൂത്രങ്ങളാണ് പ്രവർത്തിച്ചു? പ്രധാനമായിട്ട് രണ്ട് സൂത്രങ്ങൾ. ഒന്ന് ശീതുക്ക്, മറ്റൊന്ന് ശസ്റ്റോടി. ഒരേ ലക്ഷ്യത്തിൽ തന്നെ എത്രയോ സൂത്രങ്ങൾ പ്രവർത്തിക്കും. ശീതുക്ക് പ്രവർത്തിച്ചു, ശസ്റ്റോടി, എല്ലാ വിധിസൂത്രങ്ങളാണ്. ശസ്റ്റോടി പ്രവർത്തിച്ചു, പിന്നെ ലോപവിധി അത് പ്രവർത്തിച്ചു, സ്തോസിനാശു പ്രവർത്തിച്ചു, പല വിധികളും ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചു. ഇത് പ്രധാനമായി വരുന്നത്. ഇനി അല്ലാതെ വരുന്ന നിരവധി സൂത്രങ്ങൾ, സംജ്ഞാസൂത്രങ്ങൾ, പരിഭാഷാ സൂത്രങ്ങൾ, എല്ലാ ഈ സ്ഥലത്ത് പ്രവർത്തിക്കുക. എല്ലാം നമ്മൾ പഠിച്ചിട്ടില്ല, പഠിച്ചു തന്നെയല്ല നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ പ്രധാനമായി വരുന്ന, ഏറ്റവും പ്രധാനമായി വരുന്ന രണ്ട് സൂത്രങ്ങളാണ് ശീതുക്കും ശശോടിയും. ഈ രണ്ട് സൂത്രങ്ങളെയും പ്രത്യേകത എന്താണ്? ഇത് രണ്ടും വികല്പമാണ്, വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ശശോടി വരാതിരിക്കുന്ന പക്ഷം നോക്കുക, ശശോടി പ്രവർത്തിക്കുന്നില്ല. അപ്പൊ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കണം. സ ന ച ശംഭു അങ്ങനെയിരിക്കുന്നു. സന്ന് തുക്കൊണ്ട് ശശോടി വരുന്നില്ല, അത് മാത്രം. അപ്പൊ സ ന ത് ശംഭു. അവിടെ സ്തോസ്റ്റുനശു വരാം, ശശോടി വരുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഞകാരത്തിനും ചകാരത്തിനും സ്തുത്വം വരുന്നു. അപ്പോ ശശോടി പ്രകാരം ചത്തും വരാത്ത പക്ഷത്തിൽ എങ്ങനെയിരിക്കും? സാഞ്ഞ് ച് ശംഭു എന്ന് വരും. അത് വരാത്ത പക്ഷം. അപ്പൊ ഇത് മൂന്നാമത്തെ രൂപമായി. ആദ്യം ചത്തും വന്നിട്ട് തുക്കും വന്ന് എല്ലാം വന്നു, ചുത്തും എല്ലാം വന്നതിന് ശേഷം ചരോചരി സവർണപ്രകാരം വികല്പമായിട്ട് ആഗമം ലോപിക്കുന്നത്, ലോപിക്കാത്ത രണ്ട് രൂപം. അപ്പൊ അത് കഴിഞ്ഞു രണ്ട് രൂപം. പിന്നീട് നോക്കേണ്ടത് ചത്വം വികല്പമായതുകൊണ്ട് അത് വരാത്ത പക്ഷം. അപ്പൊ ശകാരം അങ്ങനെ തന്നെ ഇരിക്കും. ബാക്കി രണ്ട് സ്ഥലത്ത് സ്ഥിത്വം വന്നിട്ട് സഞ്ച് ശംഭു എന്നിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശശോടി ഇത്യസ്യ വികൽപ്പത്വാശോടി ഇത്യസ്യ അഭാവപക്ഷേ അങ്ങനെ എഴുതുന്നു. ശശോടി വ്യത്യസ്ത വികല്പേ അങ്ങനെ എഴുതിയാലും മതി. അഭാവപക്ഷേ അത് വരുന്നില്ല, അത്രയേ ഉള്ളൂ. വിശ അങ്ങനെ തന്നെ ഇരിക്കുന്നു, ബാക്കിയെല്ലാം അതുപോലെ ഇരിക്കുന്നു. സഞ്ച് ശംഭു എന്നിരിക്കുന്നു. ശശോടി വന്ന വർഷം നമ്മൾ നേരത്തെ ചെയ്തു. സഞ്ച് ശംഭു ഇതുപോലെ തന്നെ തുക്കും വികല്പമാണ്. അത് വരാത്ത വർഷം നോക്കുക. അപ്പൊ അങ്ങനെ വരും. ശശോടി വന്നിട്ടുണ്ട്, വികല്പേ സീത്തുക്കം എന്ന് പറയുന്ന വികല്പമാണ്. എന്ന് വെച്ചാൽ അത് വരാത്ത പക്ഷം. വരാത്ത പക്ഷത്തിൽ എന്തോരും സ തുക്ക് വരും. ഇപ്പൊ തുക്ക് വരാത്ത പക്ഷം സ ന ശംഭുവിൽ ശശോടി വന്നു. സച്ച് ശംഭു ആദ്യം നമ്മളെടുത്തത് ഛത്വം വരാത്ത പക്ഷം, ഇപ്പൊ തുക്ക് വരാത്ത പക്ഷം. തുക്ക് വരാത്ത പക്ഷം എന്ന് വെച്ചാൽ അവിടെ ഛ ഉണ്ട്, ഉണ്ടാ ഛ വരത്തില്ല. എന്തുകൊണ്ട്? കാരണം ഛ വരണമെന്നുണ്ടെങ്കിൽ ശശോടി പ്രകാരം വരണം. ശശോടി എന്താ പറയുന്നത്? ഛയിന്റെ പരത്തിൽ വേണമെന്ന്. തുക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഛയ് കിട്ടത്തില്ല. നകാരം എന്ന് പറയുന്നത് ഛയിന് പൂർവ്വത്തിലാണ് വരുന്നു. എന്തൊരും സാന് ശംഭുന്നിരിക്കും. പക്ഷെ അവിടെ വേറെ സൂത്രത്തിന് വരാം. ഏതിനാണ്? സുഹസ്നാശു വന്നിട്ടുണ്ട് ഒരു സന് ശംഭു. അപ്പൊ സന് ശംഭുന്നിരിക്കുന്നിടത്ത് സോസുസു മാത്രം വരണമെങ്കിൽ, സോസുനസു മാത്രം വരണമെങ്കിൽ എന്തുവരും? നഗാരത്തിൽ നഗാരം എന്നിട്ട് സൻ ശംഭു എന്ന് ഒരു രൂപം വരും. തുക്ക് വികല്പമായതുകൊണ്ട് ഇവിടെ തുക്ക് വരുന്നില്ല. അപ്പൊ ഇതൊരു രൂപം അങ്ങനെ തന്നെ ഇരിക്കുന്നു. ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് എല്ലാം വരുന്ന രൂപം, വന്ന് ലോപം വരാതിരിക്കുന്ന പക്ഷം. തുക്കും വരുന്നു, ഛത്വവും വരുന്നു, സ്തുത്വവും വരുന്നു, ലോപം വരുന്നില്ല. ലോപം വന്നു കഴിഞ്ഞാൽ അവിടെ ആഗമമില്ലാത്ത ഒരു പക്ഷം. അത് കഴിഞ്ഞിട്ട് ഛത്വം വികല്പമായിട്ട് അത് വരാത്ത പക്ഷം, അത് കഴിഞ്ഞിട്ട് തുക്ക് വികല്പമായിട്ട് അത് വരാത്ത പക്ഷം. തുക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പൂർവ്വത്തിൽ ജയില്ലാത്തതുകൊണ്ട് ഛത്വം വരത്തില്ല. കേവലം സ്തുത്വം മാത്രം വന്ന് സൻ ശംഭുന്നിരിക്കും. അങ്ങനെ ഇവിടെ നാല് രൂപങ്ങൾ വരുന്നു. ഈ നാല് രൂപവും പ്രയോഗിക്കാം. സാധാരണ ഇതിങ്ങനെ വരുന്നിടത്ത് പ്രയോഗത്തിൽ വരുന്നത് ഛത്വം വന്ന് സ്തുത്വം വന്ന് ചരോജരി സവർണപ്രകാരം ആഗമം ലോപിക്കുന്ന രൂപമായിരിക്കും കാണുന്നത്. എന്തുകൊണ്ട്? ആഗമം എന്ന് പറയുന്ന ഒരു വിധിയാണ്. ആഗമം എന്ന് പറയുന്ന ഒരു വിധിയാണ്. പക്ഷെ അതിന് ചരോജരി സവർണപ്രകാരം ലോപം വിധിക്കുന്നു, അതും ഒരു വിധിയാണ്. ആഗമം വന്നിട്ട് ലോപം വരാം. അപ്പൊ സഞ്ച് എന്നിടത്ത് ചകാരം പോയിട്ട് സഞ്ച് ചമ്പുന്നിരിക്കും. അങ്ങനെ എനിക്ക് സാധാരണ കാണുന്നു. പക്ഷെ ഏത് രൂപം ഉപയോഗിച്ചാലും ശരിയാണ്. സൺ ചമ്പു എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം മ് ചമ്പു എന്നുള്ളത് മ് ആണ്. ഇവിടെ ശകാരത്തിന് ചകാരം വന്നിരിക്കുകയാണ്, പൂർവ്വത്തിൽ ശുത്വം വന്നിരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കും. എന്നാൽ മറ്റു രൂപങ്ങളും വരാം. ഒന്നുകൂടെ എന്താണ്? സൺ ശംഭു എന്നിരിക്കുന്നു. സൻ ശംഭു ഇത് സ്ഥിതി സീതുക് ഇത്യനേന സൂത്രേണ തുക് വിധീയത. ആദ്യന്തോ ടകിതോ ഇത്യനേന പരിഭാഷയാ. നകാരസ്യ പദാന്ത നകാരസ്യ ഉപരി തുക്കാഗമ തുകക്കകാരസ്യ കിത്വാ തസ്യ ലോപ ഇത്യനേന കകാരസ്യ ലോപ. ഉകാരസ്യ ഉച്ചാരണാർത്ഥത്വ സഞ്ജ്ഞാ വിനൈവ നിവൃത്തി തദത് ഇതി ശിഷ്യത്തെ. സന് ത് ശംഭു ഇതി സ്ഥിതി സ്തോസ്തുനസ്തു ഇത്യനേന സൂത്രേണ തകാരസ്യ സ്ചുത്വം തദനന്തരം പൂർവ നകാരസ്യാപി അനേനൈവ സൂത്രേണ സ്തുത്വേന ഞകാര ഏവഞ്ച സാ ഞ ച ശംഭു ഇതി ജാതേ. തകാരോ ഉപരി ശകാരസ്യ ജയപരത്വ ശസ്സോടീത്യനേന ഛകാര ഏവം സതി സാ ഞ ച ഛംഭു ഇതി സ്ഥിതേ. ജരോ ജരി സവർണ ഇത്യനേന സൂത്രേണ ഞകാരൂപ ഹലഹ പരസ്യ ജര് പ്രത്യാഹാര അന്തർഗത ചകാരസ്യ ചകാരൂപ സവർണേ പരേ വികൽപ്യേന ലോപ. ജരോ ജരി സവർണ ഇത്യനേന സൂത്രേണ ആഗമ രൂപസ്യ ചകാരസ്യ ലോപഹ ഏവം ച സ ഞ ഛംഭു ഇതി ആഗമ ചകാരരഹിത രൂപ സിദ്ധ്യതി. അസ്യ ജരോ ജരി സവർണ ഇതി സൂത്രസ്യ വികൽപരൂപത്വ ലോപഭാവപക്ഷേ ചകാരാഗമസഹിത സഞ്ജംഭു ഇതി ശ്രൂയത്തെ. ഏവഞ്ച രൂപദ്വയം സിദ്ധിത്യത്ര ഷഷ്ഠോടി ഇതി ഇത്യസ്യ അപി വൈകൽപ്പികത്വ ഛത്വ അഭാവപക്ഷേ സകാര പൂർവവർണദ്വയസ്യ അപി സ്ഥിത്വ സ ഞ ച ശംഭു ഇതി സഞ്ജംഭു ഇത്യേകോ രൂപ സിദ്ധ്യതി. തദുപരി സിതുക് ഇത്യസ്യാപി വൈകൽപ്പികത്വ തുക് അഭാവപക്ഷേ ശകാരപൂർവസ്യ നകാരസ്യ സ്തുത്യ സാ ഞ ശംഭു ഇതി അന്യഹ രൂപ സിദ്ധ്യതി. അത്ര ശകാരസ്യ ജയപരത്വ അഭാവാ ഛത്വം നാസ്തി. ഏവഞ്ച അത്ര രൂപചതുഷ്ടയം സിദ്ധ്യതി. അതാണ് അതിന്റെ പ്രക്രിയ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം എല്ലാ സൂത്രങ്ങളും പ്രവർത്തിച്ച ഒരു രൂപം, ചരോജരി സവർണ പ്രകാരം ആഗമ ലോപിക്കുന്ന മറ്റു രൂപം, അങ്ങനെ രണ്ട് രൂപം. പിന്നെ ചത്വവിധി വികല്പമായതുകൊണ്ട് അത് വരാത്ത രൂപം, അവിടെ ചത്വം വരും എന്ന് മനസ്സിലാവും. അടുത്ത് തുക്ക് വികല്പമായതുകൊണ്ട് അത് വരാത്ത രൂപം, അവിടെ ചത്വം വരത്തില്ല. ജൈവിന്റെ പരത്തിൽ സകാരം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നാല് രൂപം, ഏത് രൂപം ഉപയോഗിച്ചാലും ശരി. പിന്നെ ഈ നാല് രൂപത്തിന്റെ ആവശ്യമില്ല, കാരണം ഈ നാല് രൂപങ്ങളിൽ സാധാരണഗതിയിൽ ഈ ശീത്തുക്കം എന്ന് പറയുന്ന ഒരു വിധി ആയതുകൊണ്ട് അത് വരുന്ന രൂപം കാണിച്ചേ പറ്റൂ. ചത്വം എന്ന് പറയുന്ന ഒരു വിധി ആയതുകൊണ്ട് അത് വരുന്ന രൂപം കാണിക്കുന്നു. ജരോജരി സവർണ എന്ന് പറയുന്ന ഒരു വിധി ആയതുകൊണ്ട് അത് വരുന്നതും കാണിക്കുന്നു. പിന്നെ ആഗമം വന്ന് ലോപിക്കുന്ന ഒരു രൂപമായിരിക്കും സാധാരണ പ്രയോഗത്തിൽ വരുന്നത്. എല്ലാ വിധികളും പ്രവർത്തിക്കുന്നു, ബാക്കിയെല്ലാം വൈകല്പിക വിധികളായതുകൊണ്ട് അത് സാധാരണ അങ്ങനെ വരണമെന്നില്ല. ഏറ്റവും ശരിയായ ഒരു പ്രയോഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധികളും പ്രവർത്തിക്കുന്ന രൂപം. അപ്പോൾ അത് സാജ് ചമ്പു എന്ന് വരുന്ന ചക്കാരം ലോപിക്കുന്ന രൂപമായിരിക്കും. അത് കഴിഞ്ഞല്ലോ പശിത്തുക്കം എന്ന് പറയുന്ന സൂത്രമാണ് നമ്മൾ പഠിച്ചത്. ഇതും സാധാരണ കാണാറുണ്ട്, അധികം കൂടുതലായിട്ടില്ല, എന്നാലും പദാന്ത സന്ധിയിൽ ചിലടത്തൊക്കെ ഇത് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് തിരിച്ചറിയണം. പരത്തിലൊരു ചകാരം ഇരിക്കുകയും പൂർവ്വത്തിൽ ഇതുപോലെ ചകാരം കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ശിതുക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോളും. അവിടെ അതോടൊപ്പം തന്നെ ആ ചകാരം ചത്വവിധി കൊണ്ട് വന്നാണെന്നും മനസ്സിലാക്കിക്കോളും. ഈ രണ്ട് സൂത്രങ്ങൾ അവിടെ ചേർന്ന് പ്രവർത്തിക്കുന്നതായി മനസ്സിലാക്കിക്കോളും. ഇതുപോലെ സാധാരണ കാണുന്ന ഒന്നാണ് അടുത്ത സൂത്രം. നമോ ഹർസ്വാ തച്ചി നമുൺ നിത്യം. ഇതും ആഗമവിധിയാണ്. ഹർസ്വാത് പരോ യോ ങം തദന്തം യത് പദം തസ്മാത് പരസി അചോ ങമുട്ട്. ഇവിടെ സൂത്രത്തിൽ നോക്കുക, നമോ ഹർസ്വാ തച്ചി നമുട്ട് നിത്യം. സൂത്രത്തിൽ എഴുതിയിരിക്കുന്ന നമുൺ എന്നാണ്, നമുൺ. പരത്തിലെന്താ എഴുതിയിരിക്കുന്നത്? നിത്യം. ആ നമുൺ എന്നുള്ളതിന് വൃത്തിയിൽ എഴുതിയിരിക്കുകയാണ് നമുട്ട്. അപ്പൊ ഈ ടകാരത്തിന് നകാരം വരുന്നു. ഏ സൂത്രം ആണ് അത് നോക്കണം. എങ്ങനെ? ഷ്ടുനാഷ്ടുയുടെ പ്രവർത്തിക്കുമെന്ന് നോക്കണം. ഷ്ടുനാഷ്ടു എന്താ പറയുന്നത്? സകാര ടവർഗങ്ങൾക്ക് ഷകാര ടവർഗങ്ങൾ അടുത്ത് വരുമ്പോ ശരി. ഇവിടെ ഏതിനാണ് ആദേശം വരുന്നത്? സകാര ടവർഗം. ഇവിടെ ഏതാണ് സകാര ടവർഗത്തിൽ പെടുന്നത്? അതിനെന്ത് സംഭവിച്ച്? പിന്നെന്താ ഞാൻ ചോദിച്ചതാണ്? ഇവിടെ ടകാരത്തിനെങ്ങനെ നകാരം വന്നു എന്നാണ്. ഷ്ടുനാഷ്ടു കൂടെ വരുമോ? ഏ എങ്ങനെ? സകാരത്തവർഗ, ഞാൻ ചോദിച്ചതല്ല. ഇവിടെ ങമുട്ടെന്നിരിക്കുന്നു, അതിന് സൂത്രത്തിൽ ങമുണ്ണെന്ന് വന്നു. അത് വന്നിട്ടില്ലല്ലോ. അതല്ല, ഇവിടെ ചോദിച്ച ഇതാണ് ങമുട്ടെന്നിരിക്കുന്നു, അതിന് ണകാരം വന്നു. ഷ്ടുനാഷ്ടു ഇവിടെ വരുമെന്നാ ചോദിച്ചത്. വരൂ, ടകാരത്തിന് ണകാരം വന്നപ്പോ ഷ്ടുനാഷ്ടു വരൂ. അവിടെ ഇല്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നത് അല്ല ങമുട്ട്, ടകാരമാണ് ഇരുന്നു. പരത്തില് ഷ്ടുന വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതേ, അത് പരത്തില് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഇരുന്നാ പോരെ. ഇവിടെ ടകാരത്തിന് ആ സൂത്രപ്രകാരം നകാരം വരുമെന്നാണ് ചോദിക്കുന്നത്. വരൂ, ടകാരത്തിന് നകാരം വരൂ. അത് ആ സൂത്രം വരുമെന്നാ ചോദിച്ചത്, വേറെ സൂത്രത്തിന് കാര്യം ചോദിച്ചിട്ടില്ല. ഇവിടെ ടകാരത്തിന് നകാരം എങ്ങനെ വരുമെന്ന് ചോദിച്ചപ്പോൾ ഷ്ടുനാഷ്ടു വരുമെന്ന് പറഞ്ഞു. ഷ്ടുനാഷ്ടു ഇവിടെ പ്രവർത്തിക്കുമോ? ടകാരത്തിന് അത് പ്രകാരം നകാരം വരുമോ? വരൂ. വരുമോ ഇല്ലേന്നുള്ളതാണ്. പിന്നെ അതിന്റെ സമാധാനം പിന്നീട്. യെസ് ഓർ നോ? ടകാരത്തിന് നകാരം ഷ്ടുനാഷ്ടു പ്രകാരം വരുമോ? അതാണ് ചോദ്യം. ഇല്ല, വരത്തില്ല. എന്തുകൊണ്ട് വരത്തില്ല? ഇനി അതിന് സമാനം പറയണം. എന്തുകൊണ്ടാ വരാത്തത്? എന്തുകൊണ്ടാണ് വരാത്തത്? നമ്മൾ ഷ്ടുനാഷ്ടു പഠിച്ചിട്ടുണ്ടല്ലോ. അതനുസരിച്ച് എന്തുകൊണ്ട് ഇവിടെ ടകാരത്തിന് നകാര ആസൂത്രപ്രകാരം വരുന്നില്ല? എന്ന് പറയണം. ഷ്ടുനാഷ്ടു പ്രവർത്തിക്കുന്ന പ്രകാരം ആദേശം വരേണ്ട ഏതിനാണ്? സകാര ടവർഗങ്ങൾക്കാണ് വരേണ്ടത്, ഷകാര ടവർഗത്തിനല്ല. ഷകാര ടവർഗത്തിന്റെ യോഗത്തിൽ സകാര ടവർഗങ്ങൾക്ക് വരുമെന്നാണ് പറഞ്ഞത് ആ സൂത്രപ്രകാരം. ഇവിടെ എന്തെങ്കിലും സംഭവിക്കേണ്ട ഏതിനായിരിക്കണം? ടവർഗത്തിൽപ്പെട്ട നകാരത്തിനാണ്. ആ സൂത്രപ്രകാരം വരണമെങ്കിൽ വരേണ്ട ഏതിനാണ്? സകാര ടവർഗത്തിൽപ്പെട്ട നകാരത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പൊ നമുക്കവിടെ ഭ്രമം വരാൻ പാടില്ല. ഇവിടെ ടകാരത്തിനാണ് എന്ത് വന്നിരിക്കുന്നത്? നകാരം. അപ്പോ ആ ടവർഗത്തിലെ ടിന് നകാരം വരുന്ന സൂത്രം നമ്മൾ പഠിച്ചിട്ടില്ല, ഉണ്ടോ? മോ അനുസ്വാരം എന്ന് പറയുന്ന ടകാരത്തിന് നകാരത്തെ വിധിക്കുമോ? ഇല്ല. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. പറഞ്ഞതിന് കുഴപ്പമില്ല, അങ്ങനെ ഒരാൾക്ക് ചിന്തിക്കാം. പക്ഷെ മോനുസ്വാരം എന്താണ്? മകാരത്തിന് അനുസ്വാരം വിധിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ പൂർവത്തിൽ നകാരം വന്നിരിക്കുന്നു. ഒരു ഉദാഹരണം എടുത്തു കാണിക്കുകയാണ്. സാറിന് വരുന്ന ഒരു സൂത്രമാണ്. അപ്പോൾ ഈ സൂത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആ സൂത്രം പഠിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നു. ഇപ്പൊ പിറകിലോട്ട് പോകണം. ആ സൂത്രം ആവശ്യമുള്ളതാണ്. അത് മാത്രമല്ല, ഇവിടെ ഇതിനോട് ചേർന്ന് വരുന്നു ജലാഞ്ചസ് വന്ദേ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവിടേക്ക് വരുവാനും മുമ്പ് ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഇവിടെയാണ് ഷ്ടുനാഷ്ടു പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ ഷ്ടുനാഷ്ടു വന്നില്ല? അതിന്റെ നിഷേധം. അതോടൊപ്പം ഈ സൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു ഇത് നോക്ക. യരോ അനുനാസികേ അനുനാസികോ വാ യരഹ പദാന്തസ്യ അനുനാസികേ പരേ അനുനാസികോ വാ സ്യാത്. പറയുന്നു. യരോ അനുനാസിക എന്നിടത്ത് എന്ത് സന്ധ്യയാവുന്നത്? വന്ന് ആദ്ഗുണമൊന്നു എങ്ങപ്പ യരഹ അനുനാസികേ അനുനാസിക എന്നിടത്തോ അനുനാസികെ അനുനാസിക എന്നിടത്ത് അനുനാസികേ അനുനാസികോ സൂത്രത്തിൽ നോക്കുക ഏങ്ങപ്പദാന്ത അനുനാസികെ അനുനാസികോ ഏങ്ങപ്പദാന്ത അനുനാസികോ വാന്നുള്ളടത്തോ തുന്നു. അപ്പോ നമ്മളതിനെ പിരിക്കും യരഹ അനുനാസികെ അനുനാസിക വാ നോക്കി പിരിക്കാം. യരഹ പദാന്തസ്യാന്നുള്ളടത്തോ യരഹ പദാന്തസ്യാന്നുള്ളത് പോകപ്പോച്ച പദാന്തസ്യ അനുനാസിക എന്നിടത്ത് പരേ അനുനാസിക എന്നിടത്ത് അനുനാസിക അനുനാസിക വാ എന്നിടത്ത് സ്യാത്. അപ്പോ യരഹ പദാന്തസ്യ എന്ന് പറയുന്നത് പദാന്തമായ എരേ എന്നെടുക്കണം. ഒരു പദത്തിന്റെ അന്ത്യത്തിൽ എരിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ഥലം തന്നെ നോക്കുക. ങ്ങമുട്ട് നിത്യം സൂത്രത്തിൽ തന്നെ നോക്കുക. വേറെങ്ങുമ്പോൾ ങ്ങമുട്ടെന്ന് പറയുന്ന ഒരു പദമാണ്. പദത്തിന്റെ അന്ത്യത്തിൽ എന്തിരിക്കുന്നു? എരിലെ ടകാരുന്നു. എരെന്ന് പറയുമ്പോൾ ഹാ ഒഴികെ എല്ലാം വരും. ഫുട്ടാവിടെ വന്നു അത് പദമാണ്. പദത്തിന്റെ അന്ത്യത്തിലാണ് ങ്ങമുട്ട്. അതിന്റെ പരത്തിൽ എന്തിരുന്നു കഴിഞ്ഞാൽ അനുനാസിക പരെ അനുനാസികമായൊരു വർണ്ണമായിരിക്കണം. അനുനാസികമായ വർണ്ണം ഏതായിരിക്കുന്നത്? നകാരം. അപ്പൊ എന്ത് പറഞ്ഞു? അത് നകാരം അനുനാസികമാണെന്ന് ഏ സൂത്രപോലെ നമ്മൾ അറിയുന്നത്? ന്യാസപ്രയത്നം സവർണമല്ല, സൂത്രം. ഏ സൂത്രം എന്നാ ചോദിച്ചു? മുഖനാസിക വചനോ അനുനാസിക. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൂത്രം ഏതെന്ന് ചോദിച്ചാൽ സൂത്രം പറയും. മുഖനാസിക വചനോ അനുനാസിക, അത് അനുനാസികമാണ് പരത്തിലിരിക്കുന്നു. ഇപ്പൊ എരിൽപ്പെട്ട ടകാരമാണ് അവിടെ ഇരിക്കുന്നു. പരത്തിലെന്തിരിക്കുന്നു? അനുനാസികമായ നകാരം ഇരിക്കുന്നു. പറയുന്നു അങ്ങനെ അനുനാസികം വരം ഇരുന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്നു പദാന്തസിയരഹ. അതാണ് പൂർവത്തിയിരിക്കുന്നത്. പൂർവത്തിയിരിക്കുന്നത് പദാന്തമായ എരാണ്. അതിനെന്ത് വിധിച്ചു? ഇവിടെ അനുനാസികോ വാസ്യാ വികല്പമായിട്ട് അനുനാസികം വരാം. ഇതും വികല്പമാണ്. അപ്പൊ ഇത് നേരിട്ട് അനുനാസികം ഇരിക്കുന്ന സൂത്രമാണ്. അതിന് നിമിത്തം പറയുന്നതാണ്. പരത്തിൽ എന്ത് വേണം? ഒരു അനുനാസികം വേണം. പരത്തിൽ ഒരു അനുനാസികമായിരുന്നാൽ ഏതിനാണ് അനുനാസികം ഇരിക്കുന്നത്? ഒരു പദത്തിന്റെ അന്ത്യത്തിൽ വരുന്ന എരിൽപ്പെട്ട വർണ്ണത്തിന്. അപ്പൊ അനുനാസികം പറയുന്നു തുല്യാസി പ്രയത്നം സവർണം. അനുനാസികങ്ങളപ്പോ ഒരുപാടുണ്ട് അല്ല? മൂന്നാസിക വചനോ അനുനാസിക, ഒരുപാടുണ്ട് അനുനാസികങ്ങൾ. ഇവിടെ അനുനാസികമാണ് വിധിച്ചിരിക്കുന്നത്. പൂർവത്തിലിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ങ്ങമുട്ടിലട്ട്. അപ്പോ ഏത് അനുനാസികം വരും? സ്ഥാനയാന്തരം വരുന്നു. ആദ്യം സ്ഥാനിയുടെ സ്ഥാനത്തെ കണ്ടുപിടിക്കണം. മൂർദ്ധ ടവർഗം. പൂർവത്തിലെ ടവർഗമാണ്. അതിന്റെ സ്ഥാനം എന്താണ്? അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് മൂർധ. അപ്പൊ മൂർധാസ്ഥാനമുള്ള അനുനാസികം ഏതെന്ന് നോക്കണം. ണ എന്തുകൊണ്ട്? റട്ടു ഋഷാണ മൂർധ. ഇനി അതിൽ ഒരുപാടെണ്ണം വരാണെങ്കിൽ പിന്നെ ആഭ്യന്തര പ്രയത്നം നോക്കണം. അതിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ ബാഹ്യപ്രയത്നം നോക്കണം. അതൊക്കെ നോക്കിക്കോണം. അതെല്ലാം നിങ്ങളുടെ ജോലിയാണ്. തൽക്കാലം എന്താണ് നമുക്ക് കിട്ടിയതാണ്? അനുനാസികമായ ആദേശങ്ങളിൽ മൂർധസ്ഥാനമുള്ള നകാരമാണ്. അപ്പോ അവിടെ നകാരം വന്നു, ടകാരത്തിന്റെ സ്ഥാനത്ത് എന്തു വന്നു? നകാരം വന്നപ്പോ എന്ത് ചെയ്തു? ങമുട്ടെന്നുള്ള എന്തായി മാറി? ങമുൺ. ഇതുപോലെ പരത്തെ നോക്കിയിട്ട് പൂർവത്തിൽ ആദേശം ചെയ്യേണ്ട വേറെ സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത്? പരത്തെ നോക്കിയിട്ട് പൂർവത്തിൽ ആദേശം ചെയ്യേണ്ടത്. അത് ശരിയാണ്. രേഫത്തിന്റെ പരത്തിൽ രേഫയിരിക്കും, പൂർവത്തിന് ലോകം വരും എന്ന് പറഞ്ഞു. അക്കസമാണ് ഇതിൽ പറയുന്ന ഏകാദേശമാണ്. പൂർവത്തിന് മാത്രം വരുന്നതല്ല, അതെന്താണ്? രണ്ട് സ്ഥാനിക്ക് ഒരു ആദേശം വരും. ഇതങ്ങനെയല്ല, പരത്തിൽ ഒരു നിമിത്തം പറഞ്ഞിട്ട് പൂർവത്തിന് വിധിച്ചിരിക്കുന്നു. ഈഗോ ഇണച്ചി എന്ന് പറയുന്നതും പരത്തിലെ ഒരു നിമിത്തത്തെ അച്ഛൻ നിമിത്തം പറഞ്ഞിട്ട് പൂർവത്തിനാദേശം വരുമെന്ന് പറഞ്ഞാണ്. മോ അനുസ്വാര. അതെന്താ പറഞ്ഞത്? പരത്തിൽ ഹല്ലിരുന്നാൽ പൂർവത്തില് അനുസ്വാരത്തെ വിധിച്ചു. പിന്നെ വേറെ ഏതാണ്? കരു എന്ന് പറയുന്ന അതുപോലെ തന്നെ, കരു പരത്തിന് നിമിത്തം ഇരിക്കുമ്പോൾ പൂർവത്തിന് ചരു വിധിച്ചു. അതും കരു പരമിരിക്കുമ്പോൾ പൂർവത്തിന് വിധിച്ചു. വിസർജനീസ്വാമി അതുപോലെ തന്നെ, പരത്തിലൊരു നിമിത്തം ഇരുന്ന പൂർവത്തിന് വിധിച്ചു. എന്നാൽ അങ്ങനെ വിധിക്കുന്നിടത്ത് സ്ഥാനാന്തരിതമാണെന്ന് പറയുന്ന സൂത്രത്തിന്റെ ആവശ്യം വരുന്ന എവിടെ? വിശേഷിച്ച് ഏത് സൂത്രങ്ങളിലാണ്? സ്വാശ്വനസ്യം എന്ന് പറയുന്നതിന് പരമ്പൂർവം എന്ന് പറഞ്ഞിട്ടില്ല. അടുത്തടുത്തിരുന്നാൽ മതി, യോഗം അടുത്തടുത്ത് വന്നാൽ മതി, ഇന്നത് പരത്തി വേണമെന്ന് പറയുന്നില്ല. തികവേണിച്ചത് പറയുന്നുണ്ട്. പിന്നെ സ്ഥാനേന്ദ്രം വേണ്ടിവരുന്ന ഏതാണ്? ജനാഞ്ചസ്തസിയിൽ വേണ്ടിവരും, ഖരിചയിൽ വേണ്ടിവരും. പിന്നെ പൂർവത്തിലിരിക്കുമ്പോൾ പരത്തിന്റെ സവർണം ഇരിക്കുന്ന സൂത്രമാണ് തോർലി. ഈ സൂത്രം എന്താ വിധിക്കുന്നത്? ഈ സൂത്രം നേരിട്ട് അന്നാസ്യത്തെ വിധിക്കുന്നു. സൂത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. പരത്തിലൊരു നിമിത്തം പറഞ്ഞു. ഇവിടെ എന്താ നിമിത്തം പറഞ്ഞത്? അനുനാസ്യം പരമിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിലിരിക്കുന്നതിന് അനുനാസ്യത്തെ വിധിക്കുന്നു. നിമിത്തവും അനുനാസ്യവുമാണ്, പൂർവത്തിൽ വിധിക്കുന്നത് അനുനാസ്യമാണ്. തോറലി എന്താ പറയുന്നത്? അവിടെ നിമിത്തം എന്ന് പറഞ്ഞല്ല കാരം. പൂർവത്തിനെന്ത് വരുന്നു? സവർണം വിധിക്കുന്നു. ഇതിന്റെയൊക്കെ വ്യത്യാസം മനസ്സിലാക്കണം. തവർഗത്തിന് പകാര പരത്തിൽ ലകാരം ഇരുന്നു കഴിഞ്ഞാൽ പൂർവത്തില് എന്ത് വിധിച്ചു? പരത്തിന്റെ സവർണം വിധിക്കുന്നു. ഇവിടെയൊക്കെ വരുന്ന പ്രത്യേകത അതുപോലെ മറ്റു സൂത്രങ്ങൾ അവാപദാന്തസ്യം. അവാപദാന്തസ്യം എന്താ പറയുന്നത്? അനുസ്വാരത്തിന് എയ് പരം ഇരുന്നു കഴിഞ്ഞാൽ പൂർവത്തിന് എന്തുവരും? അപ്പോ അനുനാസ്യങ്ങൾ എവിടെയൊക്കെ വരുന്നു? പൂർവത്തിന് അനുനാസ്യം വരുന്ന എവിടെയൊക്കെ? ഏതൊക്കെ വിധികളിൽ വരുന്നുണ്ട്? ഇത് അനുനാസ്യം വിധിക്കുന്നു. ഇതുപോലെ അനുനാസ്യങ്ങൾ വിധിക്കുന്ന എവിടെയൊക്കെയാണ്? പരത്തെ നിമിത്തമാക്കിയിട്ട് പൂർവത്തിന് അനുനാസ്യങ്ങൾ വിധിക്കുന്ന ഏതൊക്കെ സൂത്രമാണ്? തോർലീലും വരും. എന്തുകൊണ്ട്? പരത്തിന്റെ സവർണമായി പൂർവത്തില് തവർഗത്തിന് നഗാരം ഇരുന്നു കഴിഞ്ഞാൽ എന്തുവരും? അനുനാസ്യമായ ലകാരം വരും. അനുനാസ്യോടെ വിധിക്കുന്നില്ല, അപ്പൊ അനുനാസികം കാണുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. തോർലിയിലും പരത്തിൽ നകാരമാണ് ഇരിക്കുന്നത്. പൂർവ്വത്തിൽ തവർഗത്തിന്റെ നകാരം ഇരിക്കുകയാണെങ്കിൽ അനുനാസികം വരും. പിന്നെ എവിടെ വരും അനുനാസികം? അത്ര അനുനാസി പൂർവസിത്വ നസീബ് പ്രശാന്ത് വന്നിട്ട് വരും. പൂർവ്വത്തിൽ അനുനാസിയും വിധിക്കും പൂർവ്വവർണത്തിന്. പിന്നെ ഇവിടെ അനുനാസിയും വരുന്നത് പിന്നെ അനുനാസിയും വരുന്ന എവിടെ? ഈ സൂത്രത്തിന്റെ കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ അനുസ്വാരം, അനുസ്വാരത്തിന്റെ പരത്തിൽ എയ്യിരിക്കുന്നു. അപ്പൊ അവിടെ പറഞ്ഞു എന്താണ്? പരസവർണ, പരസവർണം വരുമെന്ന് പറഞ്ഞു. അപ്പോ എന്തുവരും? അവിടെ അനുനാസികമായ വകാരം വന്നു. ഇവിടെ ഹരിം വന്ദേ, അവിടെ അനുനാസികം വന്നില്ലേ? അവിടെ അനുനാസികം വരും. പിന്നെ ഇവിടെ വരും അനുനാസികം വരാമെന്നുള്ളത്. നേരിട്ട് അനുനാസികം ഒന്നും പറയണ്ട, പക്ഷെ അനുനാസികങ്ങൾ വരാം. അതെന്തോന്നാ? അത് വിധിസൂത്രമാണോ? എന്ത് സൂത്രമാണത്? ഇസഞ്ഞെ വിധിക്കുന്ന സൂത്രം. അനുനാസികം വിധിക്കുന്നത് അത് ഒരു സജ്ഞ വിധിക്കുകയാണ്. അനുനാസികം സജ്ഞ വിധിക്കുന്നു. വിധികളിൽ വേറെ എവിടെ പൂർവ്വത്തിൽ ഇതുപോലെ പരനിമിത്തമായിട്ട് അനുനാസികങ്ങൾ വരാം? അനുനാസം ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ജലാഞ്ചസം എന്തെന്ന് പറയുന്നതിന് ഏതൊക്കെ വരത്തുള്ളൂ? ജാബ, ഗഡ, ദശ്. അവിടെ പിന്നെ അനുനാസികത്തിന്റെ പ്രസക്തിയില്ല. പിന്നെ ഏതാ വരുന്നു? പൂർവത്തിൽ അനുനാസികമാണെങ്കിൽ പരത്തിൽ നിന്നും വരുന്നത് അനുനാസികം തന്നെയായിരിക്കും. സോസ്നാശൂല് വരാം, അഷ്ടനാഷ്ടൂല് വരാം. കാരണം ഇവിടെ ഇപ്പോ നഗാരമാണ് ഇരിക്കണെങ്കിൽ പരത്തിൽ നിന്ന് എന്തുവരും വരുന്ന അവിടെ? അവിടെ അനുനാസികം ഒന്നും വിരിക്കുന്നില്ല, പക്ഷെ വരുന്ന അനുനാസികം തന്നെയായിരിക്കും, വേറൊന്നും അവിടെ വരത്തില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. അങ്ങനെ വരുന്നിടത്ത് ഇതുമായിട്ടുള്ള വ്യത്യാസം, അനുനാസികങ്ങൾ പലതരത്തിലും വരാം, പക്ഷേ എരിന്റെ പരത്തിൽ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, പരത്തിലിരിക്കുന്ന അനുനാസികമാണ് എന്ന് നോക്കണം. പരത്തിൽ അനുനാസ്യം ഇരിക്കുമ്പോൾ പൂർവ്വത്തിൽ അനുനാസ്യം വരുന്നത് എങ്ങനെ തിരിച്ചറിയാം? ഇപ്പൊ നമ്മള് നിത്യം പൂർവ്വത്തിൽ നകാരം വന്നു, അവിടെ ഊഹിക്കുന്നു ഇവിടെ നകാരം വരുന്നതിന് കാരണം പരത്തിൽ നകാരം ഇരുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പരത്തിൽ അനുനാസികം ഇരുന്നത് കൊണ്ടാണ് വന്നത് എന്ന് കണ്ടുപിടിക്കണം. പറഞ്ഞിരിക്കുന്ന എരഹ പദാന്തസ്യ, പദാന്തമായ എരിന് അനുനാസികമായ വർണ്ണം പരമിരിക്കുമ്പോൾ പൂർവത്തിലെ എരിന് അനുനാസ്യം വികല്പമായി വരും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ വികല്പമായ അനുനാസ്യം വന്ന് വന്നില്ലെങ്കിൽ നമുക്ക് സൂത്രത്തിൽ എങ്ങനെ എഴുതിയാലും മതി, നമ്മുട്ട് നിത്യം. അങ്ങനെ എഴുതുന്നത് ശരി തന്നെ. അതുകൊണ്ടാണ് വൃത്തിയിൽ എന്ത് എഴുതിയിരിക്കുന്നത്? തസ്മാത് പരസ്യാചഹോ നമ്മുട്ട് നിത്യം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുട്ടെന്ന് എഴുതിയാലും കുഴപ്പമില്ല, കാരണം അത് വികല്പവിധിയാണ്. പക്ഷെ പിന്നെ നിത്യമെന്ന് എന്തിനു പറഞ്ഞു? നിത്യം എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിന്ന് വരുന്ന അത് പറയുന്നത് ഈ സൂത്രത്തിന്റെ ആയിരിക്കും. അത് പിന്നീട് പറയാം. ഹെരോ അനുനാസിയോ അനുനാസികോ വാ, ഇതനുസരിച്ചിട്ട് വരുന്ന ആദേശം എന്ന് പറയുന്ന വികല്പമാണ്. എന്നുവെച്ചാൽ സൂത്രത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്, ങ്ങമ്മുട്ട് നിത്യം. അത് ങ്ങമ്മുട്ട് നിത്യം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം ആ സൂത്രം, ഈ സൂത്രം നിത്യമാണ്. ഹെരോ അനുനാസിയോ അനുനാസികയുടെ കാര്യം പറയുന്നു, അത് വികല്പമാണ്. ങ്ങമ്മുട്ട് നിത്യം എന്നായാലും കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും പ്രാധാന്യം വിധിക്കാണ്. അതുകൊണ്ട് സൂത്രകാരൻ എന്റെ വിധി അനുസരിച്ച് ങ്ങമ്മുണ്ട് എന്നെഴുതി, ങ്ങമ്മുണ്ട് നിത്യം എന്നും. പിന്നെ അടുത്തിവിടെ ചിന്തിക്കേണ്ടത്, ങ്ങമ്മുട്ട് നിത്യം എന്നിരിക്കട്ടെ, ഇവിടെ പരത്തിൽ എന്തിരിക്കുന്നു, നകാരം. നകാരം എന്ന് പറയുമ്പോൾ സകാര തവർഗത്തിൽപ്പെട്ടാണ്, പൂർവത്തിലിരിക്കുന്ന ങ്ങമ്മുട്ട് ടകാരമാണ്. ഇവിടെ ഷ്ടുനാഷ്ടു വരാമോ? ഇവിടെ എന്തുകൊണ്ട് അത് വന്നില്ല? ഏത് ഷ്ടുനാഷ്ടുവിന്റെ നമ്പർ എത്രയാ? ഇതിന്റെ നമ്പർ എത്രയാ? 8-4 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നോക്കി, നമ്മോ സ്വാതിരാജ്യം, നമ്മുടെ നിത്യം. ഇതിന്റെ നമ്പരല്ല ചോദിച്ചത്, ഇവിടെ വരേണ്ട പ്രവർത്തിക്കേണ്ട സൂത്രത്തിന്റെ നമ്പർ. ങ്ങമ്മുട്ട് നിത്യം എന്നിരിക്കുന്നിടത്ത് പൂർവസൂത്രം, ഈ സൂത്രത്തിന്റെ നമ്പർ ശരിയല്ലേ? അവിടെ രണ്ട് സൂത്രങ്ങൾ പറയുന്നു. ഇവിടെ ഇപ്പൊ വന്നത് ഏതാണ്? ഏരോ അനുനാസിക അനുനാസി. നിയമമാണ് എന്താണ്? സൂത്രങ്ങൾ ക്യൂ അനുസരിച്ച് പ്രവർത്തിക്കാവും. അപ്പൊ ഇവിടെ ആദ്യം പ്രവർത്തിക്കേണ്ടത് പൂർവസൂത്രമാണ്, ഷ്ടുനാഷ്ടു. ഒരു അനുനാസിക അനുനാസികോ വാ അല്ല, പക്ഷെ ഷ്ടുനാഷ്ടുവിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതിന് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അത് പ്രവർത്തിക്കാത്തത്. എന്തുകൊണ്ട്? നമ്മൾ അടുത്ത ദിവസം പഠിക്കും.